താൻ വിചാരിച്ചതാക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെ ചില സ്വാമിമാരൊക്കെ കൊത്തിയിരുന്ന് ധ്യാനിച്ച് സമാധിയിലേക്കൊക്കെ പോകുമ്പോഴും പിന്നെ പ്രപഞ്ചം ഉണ്ടാകും. പിന്നെ പാടുപെട്ട് സമാധിയിലൊക്കെ പോയതിന് വീണ്ടും അപ്പൊ അവർക്ക് സംസാരമില്ലേ? അവർക്കുണ്ടോ? ശരി, ഉണരാതെ വരുമ്പോഴോ അങ്ങ് സമാധി തന്നെ ഇരിക്കട്ടു. എന്നാലോ അല്ല, ഒരാള് മസിൽ പിടിച്ചെന്ന് ഇരുന്നാലോ പിന്നെന്താ സംഭവിക്കുന്നത്? ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന അവനവന്റെ മനസ്സിലാണ്. എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും അത് മനസ്സിൽ സംഭവിക്കും. അല്ലാതെ നമ്മള് എത്ര വലിയ അറിവൊക്കെ ഉണ്ടാക്കിയാലും അതൊന്നും ഈ പ്രപഞ്ചത്തെ, തന്റെ അറിവൊന്നും ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്നതായിരിക്കും. അത് ഒന്ന്, ഈ അറിവെന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു അമൂർത്തമായ വസ്തുവാണ്. അതിന് നിറവും മണവും രുചിയും ഒന്നുള്ള ഒരു വസ്തുവല്ല. ശരിക്കും പറഞ്ഞ ഇന്നും അറിവിനെ കുറിച്ചുള്ള പഠനങ്ങളൊന്നും കാര്യമായി പുരോഗമിച്ചിട്ടില്ല. ഭൗതികശാസ്ത്രത്തെ ഇത്രയൊക്കെ വളർന്നിട്ട് പിടികിട്ടിട്ട് എന്താണ് ഈ അറിവ്? അതിനുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ അറിവിനെ പഠിക്കേണ്ട എന്തുകൊണ്ട്? അറിവുകൊണ്ട് തന്നെ. അറിവിനെ പഠിക്കാൻ ഉപയോഗിക്കുന്നു അറിവാണ്. അപ്പോ അറിവിനെ ഉപയോഗിച്ച് അറിവിനെ പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോ അറിവിനെ പഠിക്കാൻ വേണ്ടി അറിവിനെ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് അതിലൊരു എന്തോ ഒരു പൊരുത്തക്കേട് വരും. എന്തോ ഒരു പൊരുത്തക്കേട് അതിൽ വരും. മറ്റെന്തൊക്കെ ഉപകരണങ്ങളെ ആശ്രയിച്ചാലും ആത്യന്തികമായി അറിവാണ് പറയുന്നത്, അറിവില്ലാതാണ്, അവിടെയാണ് തകരാറ്. മറ്റു വിഷയങ്ങളെ പഠിക്കുന്ന പോലെ ഇല്ല. പുസ്തകത്തെ പഠിക്കുക എന്ന് വെച്ചാൽ അത് വേറൊരു സാധനമാണ്, ഭൗതികമായ വസ്തുവാണ്. അതിനെക്കുറിച്ച് നമ്മുടെ അറിവ് കൊണ്ട് പല പഠനങ്ങളും നടക്കാം. പക്ഷെ ഇത് അറിവിനെ പഠിക്കാൻ വേറെ ഒന്നുമില്ല, അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് അറിവിന്റെ പഠനം അധികം പുരോഗമിക്കാത്ത. അദ്വൈതികൾ എന്താ പറയുന്നത്? അറിവ് അമൂർത്തമായ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറിവ്. നമുക്ക് ഈശ്വരന്റെ അറിവിനെ കുറിച്ച് വല്ല പിടിപാടും ഉണ്ടോ? നമുക്ക് പരിചയമുള്ള എന്താണ്? നമ്മുടെയൊക്കെ അറിവാണ്, ജീവന്മാരുടെ അറിവാണ്. ജീവൻ എന്ന് പറയുന്നവരാ? നമ്മളെന്ന് വെച്ചാൽ ജീവനെന്ന് പറയുന്നത് ഓരോ ജീവനുള്ള ശരീരത്തിൽ എന്ന് പ്രത്യേകം പറയും. ഓരോ ജീവനുള്ള ശരീരത്തിലും അഹംബോധത്തോടുകൂടി ഇരുന്ന് ചിന്തിക്കുന്നത്, പിന്നെ ഇച്ഛിക്കുന്നത്, പിന്നെ പ്രവർത്തിക്കുന്നത് ആവുന്നതിനാണ് ജീവനെന്ന് പറയുന്നത്. അത് ജീവശരീരത്തിലേ ഉള്ളൂ, ജീവനില്ലാത്ത ശരീരത്തിൽ അത് ഇല്ല. ഇപ്പൊ ഈ പുസ്തകത്തിൽ അതില്ല. പക്ഷെ എന്റെ ശരീരത്തിൽ ഉണർന്നുകൊണ്ട് ഞാൻ അഹംബോധത്തോടുകൂടി ഇരുന്നു ചിന്തിക്കുന്നു, ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോ ഈ ചിന്ത, ഇച്ഛ, പിന്നെ ആ പ്രവൃത്തിയുടെ തുടക്കം ഇതെല്ലാം നടക്കുന്ന എവിടെയാണ്? അറിവിൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിലെന്ന് പറയാം. അപ്പൊ ഒന്ന് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് അറിവും ഇച്ഛയും മനസ്സിലാണ് അതൊന്നും. പിന്നെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് പുറമേ പുറമേക്ക് അത് വ്യാപിക്കും, പ്രവൃത്തി. അതാണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത്. ചിന്ത എന്ന് പറയുന്ന ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്, ഇച്ഛ എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യമാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഈ ശരീരത്തിലൂടെ ബാഹ്യമായി പ്രകടമായിട്ട് ഇവിടെ പലതും ചെയ്യുന്നു. ഒരാളുടെ അറിവുള്ളിലിരുന്നു ഈ പുസ്തകം ഉണ്ടാക്കുന്നതിനുള്ള അറിവ്, പിന്നെ പുസ്തകം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ടിലുണ്ടായി. പ്രവൃത്തി ഒന്നിപ്പോ എന്ത് ചെയ്തു, ബാഹ്യമായി വന്നാണ് എന്ത് ഈ കാണുന്ന പുസ്തകം. പക്ഷെ ഇതെല്ലാം ഒരു ജീവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതൊരു ജീവനുള്ള ശരീരത്തിൽ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇത് ഉള്ളിൽ എന്ന് പറയുമ്പോൾ അതന്നെ ആയിരിക്കുന്ന മനസ്സിലാണ്, അല്ലെങ്കിൽ അറിവിലിരിക്കുന്നു. അത് ഉള്ളിലിരിക്കുമ്പോൾ, അത് അറിവായിരിക്കുമ്പോൾ അതിന് ബാഹ്യമായി ഒന്നിനെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ഇച്ഛ പ്രവർത്തിക്കുമ്പോഴാണ് ബാഹ്യമായി സ്വാധീനിക്കുന്നത്. അതിന്റെ അറിവായിരിക്കുമ്പോഴാണെങ്കിലോ ഒന്നിനെ സ്വാധീനിക്കുന്നു. ഞാനിപ്പോ പുസ്തകത്തെ അറിയുന്നു, പുസ്തകമാണെന്നറിയുന്നു, തുറന്ന് വായിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇത് പുസ്തകമാണെന്നറിഞ്ഞു എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി, ഇച്ഛ, പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നു, തുറന്നു വായിക്കുന്നു, അപ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. അത് അറിയുന്ന തുറന്നു വരുന്ന കാര്യങ്ങളെ കൊണ്ടാണ്. ഞാനത് അറിയുമ്പോൾ ഇത് പുസ്തകമാണെന്നറിഞ്ഞാൽ എന്റെ ഈ അറിവ് ഈ പുസ്തകത്തിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റം പുസ്തകത്തിൽ വരുത്തുന്നുണ്ടോ? എന്തുകൊണ്ട്? അറിവെന്ന് പറയുന്ന അമൂർത്തമായ ഒന്നാണ്, അതിന് പുസ്തകത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇച്ഛയും പ്രവൃത്തിയൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പുസ്തകത്തെ എടുക്കും, പല അതും പുസ്തകത്തിൽ സംഭവിക്കും. പുസ്തകത്തെ ഞാൻ വേണമെങ്കിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കും. പക്ഷെ അറിവാണെങ്കിലോ പുസ്തകത്തിൽ എന്തെങ്കിലും സംഭവിക്കും. ഇപ്പൊ ഈ പുസ്തകം എന്ന് പറയുന്നത് പേപ്പറുകൾ ഉണ്ടാക്കിയതാണ്, പേപ്പർ മരത്തിന്റെ പൾപ്പാണ്, മരം വിത്തിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അറിവുണ്ടായാലും ഇവിടെ പുസ്തകത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കൂ. ഇനി ഞാൻ ഈ പുസ്തകത്തെ അറിയാണ്, ഇത് ഗുരുദേവൻ പറഞ്ഞ പോലെ എന്താണ്, ഓരോന്നതാ അവയവും പിരിച്ചു വേരാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. കേട്ടിട്ടുണ്ടോ? ഏരാകം ഈ അവയവങ്ങളും അങ്ങോട്ടാരായി ഇതിന്റെ അഖിലവും ബീജബോധമാത്രം. അങ്ങനെ ഇതിനെയൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ ഇത് ത്രിണകങ്ങളായി ഗണകങ്ങളായി തർക്കീയന്മാര് പറയുന്നു, പരമാണുക്കളായി അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇത് ഒരു ഊർജ പിണ്ഡമായി. പിന്നെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിക്കുക, പിന്നെ നമുക്ക് പിടികിട്ടാത്ത എന്തോ ആയി മാറുന്നു, അങ്ങനെയൊക്കെ പറയും ഭൗതിക ശാസ്ത്രത്തിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, പുസ്തകത്തെ കുറിച്ച് ചിന്തിച്ചാൽ പുസ്തകത്തിന് എന്തെങ്കിലും മാറ്റം വരും? നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ആകൃതി, അതിന്റെ നിറം, അതിന്റെ മണം, അതിന്റെ തൂക്കം, ഏതിനെങ്കിലും എന്റെ അറിവ് ബാധിക്കും? ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ശരി, എനിക്ക് അറിവുണ്ടായാൽ എന്നിൽ ഇച്ഛയും ക്രിയയും ഉണ്ടാകാത്തിടത്തോളം കാലം കേവലം ഇതിനെ അറിയുകയാണ്. അറിയാന്ന് വെച്ചാൽ ഞാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതാണ്. അറിവി പുസ്തകത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇനി അതൊക്കെ വരും, അറിവിൽ മാറ്റം ഉണ്ടാകും. പുസ്തകത്തിൽ മാറ്റം വരുമെന്നാ ചോദിക്കുന്നു. ഇനി അവസാനം ഗുരു പറയണ എന്താണ്? നിജ ബോധം മാത്രം. ഈ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? നിജ സത്യമായ ബോധമാണ്. അതും നമ്മൾ മനസ്സിലാക്കി. ഗുരു പറഞ്ഞത് പോലെ പിരിച്ച് ഇതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ അവസാനം പോയി പോയി പോയി പോയി എന്താണ് അവസാനം? ഇത് പിന്നെ പിരിഞ്ഞു പിരിഞ്ഞു പോവുകയാണ്. ഏതുവരെ പോകും? ഇതിന്റെ ആദി അതിസൂക്ഷ്മ കണങ്ങളായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോധത്തിനങ്ങോട്ട് ഇതിനെ പിരിക്കാൻ വയ്യാതെയാവും, അല്ലെങ്കിൽ ഭൗതികമായി ഇതിനെ പിരിക്കാൻ വയ്യാതെയാവും. അത് ഊർജമാകുന്നു. ഊർജത്തിനും അപ്പുറം എന്താണ്? അപ്പോ അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ഇത്? ഇതും അവസാനം ബോധമാണ് എന്ന് പറയുന്നത്. അതായത് ഗുരുവിന്റെ കാലത്തിൽ ഈ ശാസ്ത്രമൊന്നും ഇത്രയും വികാസം പ്രാപിച്ചിട്ടില്ല. പരമാണുക്കളെ വിഘടിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഊർജമാണെന്നാണ് പിൽക്കാലത്തൊക്കെ മനസ്സിലാക്കി. ഭയങ്കര ഒരു ഊർജമാണ് അതിനെ വിഘടിച്ചു. അപ്പൊ അത് ചെയ്യുന്ന നാശം ചില്ലറയെന്ന് പറഞ്ഞു ഭയങ്കരമായ ഊർജത്തിൽ എന്ത് വരുന്നു? എല്ലാം കത്തി നശിക്കുന്നു. അപ്പോ വിചാരിച്ച് പുസ്തകത്തിൽ എന്നെ അങ്ങനെ പിരിച്ച് അതിന്റെ ഊർജം ഒന്ന് നശിപ്പിക്കുമെന്നുള്ളതല്ല, പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തെ കുറിച്ച് പറയണം. അങ്ങനെ ഏതെങ്കിലും ഒരു പരമാണുക്കളെ വിഭജിക്കാൻ ശ്രമിച്ചാൽ അത് പ്രായോഗികമായി തെളിയിക്കപ്പെട്ടതാണെന്ത്? അത് പെടുന്ന ഊർജം എന്ന് പറയുന്നത് അളവറ്റ ഊർജമാണ്. പിന്നെ ബോധം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിതിനെങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ച് അവസാനം ഇതിനെ നമ്മൾ എന്തൊക്കെയാക്കി മാറ്റിയാലും ഇതിനെ ഇതിനെ നിരീക്ഷിക്കുന്നവൻ, ആ നിരീക്ഷിക്കുന്നവൻ ശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ബോധമാണ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ഭൗതികമായ അറിവ് വെച്ച് ഒരു സാമാന്യമായ രീതി പറഞ്ഞെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് പിരിച്ചേതുവരെ പോകും? ഭയങ്കര ഒരു ഊർജസ്രോതസ് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ അത് പറയുന്ന എന്താണ്? ഇതിന്റെ ഏറ്റവും സൂക്ഷ്മ തലങ്ങളിലേക്ക് നമ്മൾ പോയാൽ, ഇനി അതിനും അപ്പുറത്തേക്ക് പോയാൽ അതിനെ നിരീക്ഷിക്കുന്ന ഒരു ബോധം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അത് നമ്മൾ ഭൗതികമായതിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, ഇത് വെറുതെ ഇരുന്നിട്ട് ആറ്റം ബോംബായി പൊട്ടിത്തെറിക്കും? ഇല്ല. അത് മറ്റൊരു തലമാണ് ഭൗതികശാസ്ത്രത്തിന്റെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണോ ഇതിനങ്ങനെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് പോയിക്കഴിഞ്ഞാൽ അത്യധിക സൂക്ഷ്മമായി പോകുമ്പോൾ എന്ത് ശേഷിക്കുന്നു? നമ്മുടെ ബോധം. നമ്മളങ്ങനെ ചിന്തിച്ചു പോയാൽ നിരീക്ഷിക്കുന്ന ബോധം അവിടെ ശേഷിക്കുന്നു. അപ്പൊ നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തുവോ അതെന്താകുന്നു? അതിന്റെ ഏതെങ്കിലും ഒരു സൂക്ഷ്മമായ അവസ്ഥയിൽ നിൽക്കും. അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ വരുമ്പം ആ നിരീക്ഷിക്കുന്ന ബോധവും ആ സൂക്ഷ്മമായ ഇതിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയും തമ്മിൽ ഭേദം വരില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പറയുന്നത്. നിജബോധ മാത്രം എന്ന് പറയും. അതൊരു ഊഹമാണ്, അല്ലെങ്കിൽ അതൊരു തർക്കമാണ്, ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു തർക്കം. അപ്പൊ അത് ചിന്തിച്ചെത്തിച്ചേരുന്നതാണ്. നമുക്ക് ഭൗതികമായി പിരിച്ചങ്ങനെ എത്തിച്ചേരാനൊന്നും നമ്മുടെ ശാസ്ത്രമൊന്നും വികസിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞാലും എന്താണ്, നമ്മൾ നിരീക്ഷിക്കുന്ന ഈ വസ്തുവും നിരീക്ഷിക്കുന്നവനും ബോധം തന്നെ എന്ന് നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കി. ഈ ചിന്തിച്ചു മനസ്സിലാക്കുന്ന നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ വസ്തുവിനെ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ അറിവിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ടോ? അതില്ലാത്ത എന്തുകൊണ്ടാണ് ഇല്ലാത്ത? ബാക്കിയൊക്കെ നമ്മുടെ മനസ്സിൽ നടന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളോട് ഒരാള് പറഞ്ഞു തരികയാണ് ഇതൊരു ഊർജപിണ്ഡമാണ്. നമ്മളറിഞ്ഞു ഊർജപിണ്ഡമാണ്. ഒരു ഭൗതികമായി പരീക്ഷണങ്ങളൊക്കെ നടത്തി തെളിയിച്ചാണ് ഇതൊരു ഊർജപിണ്ഡമാണ് അല്ലേ. പക്ഷെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇതിനെ ഗ്രഹിക്കുമ്പോൾ ഇതെന്തായിരിക്കും? എന്തായിരിക്കും? പുസ്തകം തന്നെ. ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരറിവ് നമുക്കുണ്ടായാലും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ ഇത് എന്താണ്? സ്ഥൂലമായ വസ്തു തന്നെ. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തെ എപ്പോഴും ഗ്രഹിക്കുന്ന എങ്ങനെ? നമ്മുടെ മുമ്പിലുള്ള എല്ലാ വസ്തുക്കളെയും ഗ്രഹിക്കുന്ന എങ്ങനെ? ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റൂ? സ്ഥൂലമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലായോ? ഇതിന്റെ ഇത് ഊർജമാണെന്നറിയുന്നപ്പോ എന്താണ്? നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നത് പുസ്തകമായിട്ടാണ്. പിന്നെ ഇത് ഊർജമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ? അത് ഇതിന്റെ ഒരു തത്വമാണ്, ഭൗതികമായ ഒരു തത്വം. മനസ്സിലായോ? ഭൗതികമായ ഒരു തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന എന്ത്? ഇത് ഊർജമാണ്. പക്ഷെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എന്ത്? സ്ഥൂലമായ നാമരൂപമെന്ന് നമ്മൾ പറയുന്ന ഈ വസ്തുവിനെയാണ് ഗ്രഹിക്കുന്നത്, അറിവും ഗുണവും മണവും. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് ഊർജമാണ്, ഒരു തത്വമാണ് എന്ന് നമ്മുടെ മനസ്സിനെ എത്രയൊക്കെ പഠിപ്പിച്ചാലും ശരി, ഇത് ഊർജമാണ് ഊർജമാണ്, അത് വസ്തുവാണെന്താ, അത് ഇതിന്റെ ഒരു തത്വമാണ്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചാലും നമ്മള് കാണുകയും മണക്കുകയും രുചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനായിരിക്കും ഗ്രഹിക്കുന്നത്? നാമരൂപാത്മകമായ ഈ വസ്തുവിനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ? ആ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നാമരൂപാത്മകമായിട്ടാണ് ഗ്രഹിക്കുന്നത്. മറിച്ച് ഇതിനെ കുറിച്ച് പഠിച്ച് പഠിച്ച് ഇത് ഒരു ഊർജപിണ്ഡമാണെന്നുള്ള ഒരു ഭൗതികമായ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, ഒരു തത്വം, അത് നമ്മൾ എവിടെ ഗ്രഹിച്ചു? അത് നമ്മൾ മനസ്സിലായോ? ഇത് ഊർജപിണ്ഡം എന്നുള്ള അറിവ് എവിടെ ഉണ്ടായി? മനസ്സിലായി. അതിന് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിയായിരിക്കും. പക്ഷെ ഭൗതികമായി നമ്മളിതിനെ ഗ്രഹിക്കുന്ന എങ്ങനെ? നാമരൂപമായിട്ട് ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. എന്തുകൊണ്ട്? നമ്മുടെ ഇന്ദ്രിയവും മനസ്സും ഒക്കെ അങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത്. കണ്ണു കാണുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു. വാസ്തവത്തിന്റെ തത്വമാണ് ഊർജം എന്ന് പറയും. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും മനസ്സുകൊണ്ട് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ ഈ ഗ്രഹണം ഗ്രഹിക്കുക എന്ന് പറയുന്ന ഈ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരും? എന്തെങ്കിലും മാറ്റം വരും? എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തത്വഗ്രഹണം അത് ഈ ഇന്ദ്രിയ ഗ്രഹണത്തെ ഒരിക്കലും ഒരിക്കലും മാറ്റുന്നില്ല. മനസ്സിലായി? ഇന്ദ്രിയ ഗ്രഹണത്തെ ഒരിക്കലും മാറ്റുന്നില്ല. ഈ ബ്രഹ്മജ്ഞാനികൾ, ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നവരെ കുറിച്ച് നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? അവരിതെല്ലാം ബ്രഹ്മമായി കാണുന്ന ഒന്നാണ്. എന്തേ? അല്ലെങ്കിൽ അവരിതെല്ലാം കല്പിതമായി കാണുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണ്? ഇതിന്റെ തത്വം ബ്രഹ്മമാണ്, അതുകൊണ്ട് ഇത് കല്പിതമാണ്. അപ്പോ നമ്മളിത് ഈ പുസ്തകത്തെ പുസ്തകമായി കാണുന്നു. ബ്രഹ്മജ്ഞാനി പുസ്തകത്തെ എങ്ങനെ കാണുന്നു? ബ്രഹ്മമായിട്ട്. എന്താ നമ്മൾ ഈ രണ്ടുപേരുടെ അറിവിലുള്ള വ്യത്യാസം? എന്താ വ്യത്യാസം? നിങ്ങൾക്ക് തോന്നുന്ന വ്യത്യാസം എന്താണ്? ഒന്നും തോന്നുന്നില്ല. അറിവിന്റെ വ്യത്യാസമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അറിവില് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാ മതിയാകും. ബ്രഹ്മജ്ഞാനി ഇതിനെ ബ്രഹ്മമായി കാണുന്നു എന്നാ പറയുന്നത്. ബ്രഹ്മജ്ഞാനി അല്ലാത്തവനെ പുസ്തകമായി കാണുമ്പോ ബ്രഹ്മജ്ഞാനി ഇതിനെ ബ്രഹ്മമായി അറിയുന്നു എന്നാണ്. ബ്രഹ്മജ്ഞാനിക്ക് എന്താണ്? സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം എന്നൊക്കെയാണ് ഓരോരുത്തർ പാട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഏ, അപ്പൊ ആ ബ്രഹ്മജ്ഞാനിയുടെ ഒരറിവും, അപ്പൊ നമ്മളെപ്പോലെയാണ് അറിയുന്നെങ്കിൽ പിന്നെ എന്തോന്ന് ബ്രഹ്മജ്ഞാനം? നമ്മള് ബ്രഹ്മജ്ഞാനം നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ബ്രഹ്മജ്ഞാനി പറയുന്നത് സർവം ബ്രഹ്മമയം എന്നാണ്. നമ്മൾ നോക്കുമ്പോ കാണുന്ന കൂടെ പുസ്തകമാണ്, ബ്രഹ്മത്തെ കാണാനും ഇല്ല. ഉണ്ടോ? അപ്പൊ ഈ രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഞാൻ ചോദിക്കുന്നു. അത് ശരി, അത് സംബന്ധിച്ചു. അപ്പൊ പിന്നെ ഇത് പിന്നെ ബ്രഹ്മമായി അറിയുന്നു പറയും. ഞാൻ ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ബ്രഹ്മം അല്ലാതെ ഒന്നിനെയും കാണുന്നില്ല, എല്ലാം ഞാൻ കാണുന്നത് ബ്രഹ്മമാണ്. ചില സ്വാമിമാരൊക്കെ പറയാറുണ്ട്, എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു. എന്താ, എന്താണ് ബ്രഹ്മം അല്ലാത്തത്? അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ ബ്രഹ്മത്തെ കാണുന്നുള്ളൂ, വേറെ ഒന്നിനെയും കാണുന്നില്ല. അപ്പോ ചോദിക്കുന്നവൻ ധരിക്കുന്ന എന്താണ്? എന്റെ കാഴ്ച പേര്? ഈ സ്വാമിയുടെ കാഴ്ച പേര്. ഞാൻ ഈ ലോകത്തെ കാണുമ്പോൾ സ്വാമി കാണുന്ന എന്താണ്? ബ്രഹ്മത്തെ. ഇത് ഈ സ്വാമി പറയുന്നതും ഇവൻ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഞാൻ ചോദിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. അല്ല പറയണേ, ശരി. ഞാൻ ഇതിന്റെ തത്വം മനസ്സിലാക്കുന്നു, തത്വത്തെ ഞാൻ ഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്നത് ബ്രഹ്മം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് സ്വാമി പറയുന്നത്, ഞാൻ കാണുന്നത് ബ്രഹ്മമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സ്വാമി കാണുന്ന എന്താണ്, ശിഷ്യൻ കാണുന്ന എന്താണ്? രണ്ടുപേരും ഒന്നാണോ കാണുന്നത്? ഇതാണ് ചോദ്യം. സ്വാമി പറയുന്നു ഞാൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, ശിഷ്യൻ ചോദിക്കുന്നു അതെന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ശിഷ്യൻ കാണുന്നതിന്റെ സ്വാമിയും കാണുന്നത് ഒരു വ്യത്യാസം എന്ത് പറയുന്നു? എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു? അപ്പൊ പിന്നെ ഈ ചോദിക്കുന്ന ശിഷ്യനും ഈ സ്വാമിയും തമ്മിലൊക്കെ ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും കാണുന്ന ഇതൊക്കെ തന്നെ. ഞാൻ ബ്രഹ്മത്തെ കാണുന്നു, സർവം ബ്രഹ്മമായോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്തോന്നു? ഒരു വ്യത്യാസമില്ലെന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല. വാസ്തവത്തിൽ എന്താണ് കാഴ്ചയിൽ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ എല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്ന എന്തോന്നു? ഒരു വിരട്ട്. അതിൽ കവിഞ്ഞൊന്നുമില്ല, അതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഒരു ബ്രഹ്മജ്ഞാനമൊന്നുമില്ല. മനസ്സിലായോ? ചെടി ഇങ്ങനെ വെറുതെ ഭാവിച്ചുകൊണ്ട് നടക്കണ എന്താണോ ഞാൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, എല്ലാരും കാണുന്നതും ഒന്ന് തന്നെ. എന്തുകൊണ്ട്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നത്. കണ്ണുപയോഗിച്ച് കാണുകയും ചെവി ഉപയോഗിച്ച് കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിന് മാറ്റം ഒന്നും വരത്തില്ല. പിന്നെ ഈ ഗുരു ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം എവിടെയാ? ആ മനസ്സിലുള്ള വ്യത്യാസമേ ഉള്ളൂ, അറിവിൽ. അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും രണ്ടുപേരും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ തന്നെ. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഗ്രഹിക്കുന്നത് നമ്മളെ പോലെയല്ല, അതൊരു വ്യത്യാസമില്ല. മനുഷ്യന്റെ കാര്യം പറയണമെങ്കിൽ എന്താണ്? അതിനൊരു സമാന സ്വഭാവമുണ്ട്. എല്ലാവരും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരു ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ, ശിഷ്യൻ ബ്രഹ്മത്തെ കാണുന്നില്ല. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം അല്ലാതെ എന്താ ഉള്ളത്? ഇങ്ങനെയൊക്കെയുള്ള ചില മുട്ട തർക്കങ്ങളും ചോദ്യങ്ങളും ഒക്കെ ശിഷ്യന്മാരെ വിരട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഗുരു ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള ചില നമ്പറുകൾ ഓരോ നമ്പറുകളാണ്. എന്തുകൊണ്ട്? ഇന്ദ്രിയ ജന്യമായ അനുഭവം എന്ന് പറയുന്നതിന് എന്താണോ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യരിലെല്ലാവർക്കും ഒരുപോലെ ജീവികളിൽ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ എന്താണ് വ്യത്യാസം? ഈ പുസ്തകം മുമ്പേ ഇരിക്കുമ്പോ ഇതൊരു ഊർജ പിണ്ഡമാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അറിവുണ്ടായി എന്നതിനപ്പുറം ഒന്നും സംഭവിക്കുന്നു. വേറെന്തെങ്കിലും സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പുസ്തകം പറയണേ, ഇത് വാസ്തവത്തിൽ എന്താണ്? ബ്രഹ്മമാണ്. ഇതിന്റെ പരമാർത്ഥം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അറിവ് ഉണ്ടായെന്നുള്ളത് കവിഞ്ഞൊന്നും എന്നിൽ സംഭവിക്കുന്നില്ല. ഇത് വേറെ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. മണ്ണുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, ആ പാത്രം മണ്ണാണെന്നറിഞ്ഞ് അറിയുന്നല്ലോ ആ പാത്രത്തിൽ എന്തെങ്കിലും വൈശിഷ്ട്യം ഉണ്ടാവും. അയാൾ ആ പാത്രത്തെ സംബന്ധിച്ചൊരു വസ്തുത അറിഞ്ഞു, ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, എന്താണിത്? മണ്ണാണ്. ഇതുപോലെയാണ് ഈ ബ്രഹ്മജ്ഞാനം. ആ അറിവ് സംഭവിക്കുന്ന എവിടെ? അവന്റെ മനസ്സിലാണ്. അറിവ് മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമോ? അതൊക്കെ ഉണ്ടാക്കാം. എല്ലാ അറിവുകളും നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കാം, നിർബന്ധമൊന്നുമില്ല. അത് പിന്നെ മനസ്സിന്റെ കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത്. എന്താണ് ഇത്രയും പറഞ്ഞത്? ഈ അവിദ്യാകല്പിതം എന്ന് പറയുന്നതിന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മനസ്സിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു എന്നിരിക്കട്ടെ, മനസ്സിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഈ പ്രപഞ്ചത്തെ ബാധിക്കത്തില്ല. മനസ്സിന് മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഇരുന്നും ഉറങ്ങിപ്പോയി, പുസ്തകത്തിന് ബാധിക്കും, എന്നെ അറിവില്ലെന്നേ ഉള്ളൂ. ഞാൻ ചത്തുപോയി, അയ്യോ ഞാൻ എന്താ, ഞാൻ ചാവുമ്പോ സുരേഷനെ പിടിച്ചോളൂ, ചാവാതെ പിടിക്കോ. ചാവുന്നതിന് ഇത്രയും പേടിയുണ്ടോ? അയ്യോ എന്നൊരു വിളി, ഞാൻ ചത്തുപോയി, പേടിയുണ്ടോ? ഇല്ല. അപ്പോ ഇതിനെന്തെങ്കിലും മാറ്റം സംഭവിക്കും? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇത് ഉണ്ടായിരുന്നാണെങ്കിൽ ഇതിന് മാറ്റമുണ്ടോ? ഇതൊന്നും നമ്മുടെ അറിവിന് ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യുന്നു? നമ്മുടെ അറിവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അല്ലേ? നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കണം? നമ്മുടെ അതോ അവരെ ആശ്രയിച്ച് നമ്മൾ നിൽക്കുന്ന എങ്ങനെയാ വാസ്തവം? അവരെ ആശ്രയിച്ചൊക്കെയാണ് നമ്മൾ നയിക്കുന്നത്. നമ്മുടെ അറിവിനെ ആശ്രയിച്ച് അവരെ നയിക്കുന്നു. എന്തു പറയുന്നു? മാതാപിതാക്കളുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അറിവിനെ ആശ്രയിച്ചല്ല ഇത് നിൽക്കുന്നു. പിന്നെ ഈ നമ്മുടെ അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന എവിടെ? അത് പറയുന്നത് നമ്മളിതിനെ കുറിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞു, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിലേക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു തല എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ അവശേഷിക്കുന്നു എന്നൊരു ശാസ്ത്ര സിദ്ധാന്തത്തെയാണ് പറയുന്നത്. പക്ഷെ അതും സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾക്കപ്പുറം എന്ന് പറയുന്ന ഒരു തത്വത്തെ കുറിച്ച് പറയണം. അതിന് പക്ഷെ ഇതുമായിട്ട് അതിന് ബന്ധം, ഇതൊരിക്കലും നമ്മുടെ ബോധത്തെ ആശ്രയിച്ചല്ല ബോധത്തിൽ നിന്ന് വിലസുന്നു എന്നൊക്കെ പറയുന്ന അതാണ്. മനസ്സിലായോ? അപ്പൊ അവിദ്യാകല്പിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഞാനെന്തോ കല്പിച്ചു വെച്ചതാണ്, ഞാൻ കല്പിച്ചാലേ ഇതൊക്കെ ഉള്ളു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. ആ കല്പന എന്ന് പറയുന്ന നമുക്ക് പറയാമെന്നുള്ള എവിടെ എന്റെ കല്പനയെ നിൽക്കുന്നു എന്ന് പറയുന്നു. സ്വപ്നത്തെ കുറിച്ച് പറയാം അല്ലേ? അത് ശരിയാണ്, ഞാൻ കല്പിച്ചാലേ. ഇപ്പൊ ഞാൻ കല്പിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ സ്വപ്നം, അത് ഞാൻ മനഃപൂർവ്വം കല്പിച്ചതൊന്നുമല്ല, അതങ്ങനെ അങ്ങ് സംഭവിച്ചു. എന്തൊക്കെയോ സംഭവിച്ചു, അത് എങ്ങനെയാണോ സംഭവിച്ചത് അതിലെനിക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടായില്ല. ഉണ്ടായിരുന്നു എന്റെ നിയന്ത്രണത്തിൽ സംഭവിച്ചതല്ല അത, എന്റെ നിയന്ത്രണത്തെ മാറിയതുമല്ല, എങ്ങനെയോ മാറി. പക്ഷെ ഇവിടെ വരുമ്പോ സംഗതി എങ്ങനെയാണ് എന്നുവെച്ചാൽ, ഇതൊന്നും ഈ ജീവന്റെ കൽപ്പന അനുസരിച്ചല്ല. പിന്നെ ജീവബോധം അല്ലെങ്കിൽ ബോധത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഇവിടെ ഇതിന്റെ സൂക്ഷ്മ കാരണം അതിനാണെങ്കിൽ അതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരു തരത്തിൽ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചെന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരമകാരണമായി ഒരു ബോധം എന്നുള്ളൊരു അദ്വൈത തത്വത്തെയാണ് പറയുന്നത്. അന്ന് ഈ സ്ഥൂലമായിരിക്കുന്ന ഈ വിഷയവുമായിട്ട് അതിന് ബന്ധമൊന്നും, അത് ഇതുപോലെ ഇത് ഊർജമാണെന്നറിയുന്നത് കൊണ്ട് നമ്മുടെ അനുഭവത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പ്രപഞ്ചത്തിന്റെ അനുഭവത്തിനൊന്നും യാതൊരു വ്യത്യാസവും സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ സംഭവിച്ചാലും അത് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ ഇനി ഒരാൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സമാധി പോയെന്നിരിക്കട്ടെ, ഈ മാറ്റങ്ങളൊക്കെ എവിടെയാണ് സംഭവിച്ചത്? കേവലം അയാളുടെ മനസ്സിലാണ് സമാധി, അതായത് ലോകത്തിലാണ്. ലോകത്തിലൊന്നും അതുകൊണ്ടൊരു മാറ്റവും സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരാൾക്ക് സമാധി കിട്ടിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു അല്ലേ. ഒരാൾക്ക് സമാധി കിട്ടിയപ്പോ എന്ത് ചെയ്തു? ഇതെല്ലാം തീർന്നു, എല്ലാം ബ്രഹ്മത്തിൽ ലയിച്ചു. ഇതൊക്കെ ബ്രഹ്മത്തിൽ ലയിക്കുമെന്ന് തന്നെ പറയും. ആരെങ്കിലും ഒരാൾക്ക് സമാധി കിട്ടിയപ്പോ ഇതെല്ലാം കൂടെ അങ്ങ് ലയിച്ചാ പിന്നെ നമ്മൾ ആരെങ്കിലും പിന്നെ കാണും? അതൊക്കെ വെറും അസംബന്ധം. പക്ഷെ പലരും ഇങ്ങനെ ഭാവിച്ചുകൊണ്ട് നടക്കണം. എന്താണ് ഞാൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, കേൾക്കുന്നതൊക്കെ പറയാറുണ്ടോ? യാതൊന്നും കേൾപ്പതത് കേൾക്കുന്നതാണോ? നാരായണ പ്രതിമ കാണുന്നതാണ്, ശരി, എന്നാ കാണുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ഒന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്, അങ്ങനെയൊന്നും ആർക്കും ഒരു അനുഭവമില്ല. അതൊക്കെ വെറും അവകാശവാദങ്ങളാണ്. പിന്നെ ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തര് ഇതിനെ കുറിച്ചെല്ലാം ഉള്ളവരുടെ തത്വജ്ഞാനമാണ്. എന്താണിത്? ഇത് ഊർജമാണെന്നറിയുന്നതോ അല്ലെങ്കിൽ ബോധമാണെന്നറിയുന്നതോ ഒക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തത്വജ്ഞാനമാണ്. ഇതിനിങ്ങനെ ഒരു നമ്മളെ കാണുന്നത് പോലെ അല്ല, ഇതിന് വേറൊരു തത്വമുണ്ടെന്ന് അവന്റെ മനസ്സുകൊണ്ട് അറിയുന്നതാണ്. അതും തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത കൂടെ മനസ്സിലാക്കണം, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കണം. ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിനല്ല. പിന്നെ എന്തുകൊണ്ട് അറിയുന്നതിനാണ് പറയുന്നത്? മനസ്സുകൊണ്ട് അറിയുന്നത്. അത് പ്രത്യേകം മനസ്സിലാവും. മനസ്സിലായോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിനല്ല തത്വജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ മനസ്സുകൊണ്ട് അറിയുന്നതിനാണ് തത്വജ്ഞാനം. ഇപ്പോ ഈ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഒരു ചെറിയ കഷണമാക്കി ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കണ്ണ്, പിന്നെ നമ്മുടെ കണ്ണിന്റെ ഈ കാഴ്ചയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു യന്ത്രം, അങ്ങനെ ഒരു യന്ത്രത്തിലൂടെ നമ്മളതിനെ കാണുമ്പോ എന്താണ് നമ്മൾ ഈ കാണുന്നുണ്ട് അവിടെ കാണുന്നത്? അതിസൂക്ഷ്മമായ എന്തോ ഒന്നിനെ കാണും. അങ്ങനെ ആ യന്ത്രത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോയാൽ കണ്ണിന് മാറ്റമൊന്നുമില്ല. യന്ത്രശക്തി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോയാൽ നമ്മൾ ഇന്ന് കാണുന്നൊന്നും ആയിരിക്കും ഇത് കാണുന്നത്. ഇതിന്റെ അതിസൂക്ഷ്മമായ അതൊരു ചെറിയ ഊർജ കണിക. ഇന്നത്തെ അറിവ് എന്താണ്? അവസാനം നമ്മൾ കാണുന്ന എന്തായിരിക്കും? ഒരു ഊർജ കണിക. ഇത്രയും സ്ഥൂലമായിരിക്കുന്ന ഈ ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന, ഈ ഭാരത്തോടുകൂടിയിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത എന്തായി മാറും? ഇതിന്റെ ഒരു അംശം എന്ന് പറയുന്നത് ചെറിയൊരു ഊർജ്ജകണികയായിട്ട് മാറും. ഊർജ്ജകണികയായി മാറുന്നു എന്ന് വെച്ചാൽ ഈ ഇതിന്റെയൊക്കെ സഹായത്തോടുകൂടി നമ്മുടെ മനസ്സ് അതിനെ അങ്ങനെ ഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സ് അതിനെ അങ്ങനെ ഗ്രഹിക്കുന്നു. അവിടെ നമ്മുടെ ഈ സ്ഥൂലമായ കണ്ണിന് അവിടെ കാര്യമായ റോളൊന്നുമില്ല. കാരണം അതിന്റെയൊക്കെ അതിന്റെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി സംഗതി. സ്ഥൂലമായ ഇന്ദ്രിയത്തിന് ആ ഊർജ കണികയെ യന്ത്രത്തിലൂടെ കാണുന്ന പോലെ കാണുന്നതിനുള്ള ശേഷി ഇല്ല. അപ്പൊ മനസ്സ് കാണുന്നു എന്ന് പറയുന്നത് ഇതിനെയാണ്. അത് നമ്മൾ ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെ. സാധാരണ ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ച് ഏകാഗ്രമായി ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ അറിവുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപകരണത്തിൽ ഒരു മാറ്റം വന്നു. മാറ്റം വന്നതിനെ നമുക്ക് അത്തരം തത്വങ്ങളെ അറിയാൻ പറ്റും. മനസ്സുകൊണ്ടറിയുന്നു എന്ന് പറയുന്നത് അതാണ്. മനസ്സ് തന്നെ അവിടെ എന്തായി മാറുന്നു? അതി സൂക്ഷ്മമായി മാറുന്നു. അങ്ങനെ മാറി അറിയുന്നതിനാണ് തത്വം എന്ന് പറയുന്നത്. ആ തത്വം മാറിക്കൊണ്ടിരിക്കും. തത്വങ്ങൾക്ക് മാറ്റം വരാം. ഇപ്പൊ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാം, അത് തന്മാത്ര തത്വങ്ങളാണ്. അതിനൊരു സൂക്ഷ്മമായ ഒരവസ്ഥയുണ്ട്. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോ എന്താണ് ആ അറിവെന്ന് പറയുന്നത്? നമ്മുടെ മനസ്സുകൊണ്ടുള്ള ഒരു അറിവാണ്. അങ്ങനെ നമ്മൾ ഏതെല്ലാം തത്വമായിട്ട് ഇതിനെ അറിഞ്ഞാലും നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ ഇതിങ്ങനെ അറിയാൻ പറ്റൂ. അപ്പോ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ എന്താണോ മനസ്സിനുണ്ടാകുന്ന ഒരു അറിവാണ്. അപ്പൊ അവിദ്യാകല്പിതം എന്ന് പറഞ്ഞാലോ മനസ്സിൽ നമ്മൾ അറിയുന്ന ഒരു അറിവ് മാത്രമാണ്. അല്ല, കല്പിതം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതൊരു ഇന്ദ്രജാലം പോലെയോ അല്ലെങ്കിൽ സ്വപ്നം പോലെയോ ഒന്നും ഈ ലോകം നമുക്ക് അനുഭവപ്പെടുന്നതല്ല. അതൊക്കെ കേവലം ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. ഒരാൾക്ക് ലോകത്തിലേക്ക് മുമ്പ് ഇത് സ്വപ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? ഒരാൾക്ക് ലോകത്തിലേക്ക് പോകുമ്പോൾ ഇത് സ്വപ്നമാണെന്ന് തോന്നും, എന്താ സംഭവിക്കും? സ്വപ്നമാണെന്ന് തോന്നും. ഇതൊരു സ്വപ്നമാണെന്ന് ഒരാൾക്ക് തോന്നുന്നു. ഒരാൾക്ക് തോന്നുന്നത് ഒരു സ്വപ്നമാണ്. എന്താ സംഭവിക്കുന്നു? എന്ത് സംഭവിക്കും? അതാണ് അതിന്റെ ഉത്തരം. കാരണം സ്വപ്നം നമുക്കൊരിക്കലും സ്വപ്നമൊന്നും തോന്നത്തില്ല. തോന്നും സ്വപ്നത്തെ നമുക്കൊരിക്കലും സ്വപ്നമൊന്നും തോന്നുന്നില്ല. അപ്പോ സ്വപ്നത്തെ നമ്മൾ വാസ്തവമായിട്ടാണ് നമ്മൾ അറിയുന്നത്. സ്വപ്നം കാണുമ്പോ സ്വപ്നം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്വപ്നം മാറണം അല്ലേ? അപ്പൊ ഇത് സ്വപ്നം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതങ്ങ് മാറിപ്പോണം. മാറിപ്പോയാൽ പിന്നെ എന്തായിരിക്കും? ഇത് സ്വപ്നമെന്ന് തോന്നണമെങ്കിൽ ഇത് മാറിപ്പോണം. മാറി സ്വപ്നത്തിൽ ചെന്നാൽ സ്വപ്നമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഈ ലോകത്തെ സംബന്ധിച്ച് മനുഷ്യന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ പറയുന്നതിന്റെയൊക്കെ താല്പര്യം എന്താണ്? സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതും സത്യമല്ല എന്നൊരറിവ് ഒരാൾക്കുണ്ടാകാം, അത് പറയുന്നുണ്ട്. അപ്പൊ ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇത് സത്യമല്ല എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഇതിനെ ഒരാൾ സ്വപ്നം കാണുന്നത് പോലെ കാണുന്നു എന്നുള്ളതെന്നുമല്ല. ഇതൊക്കെ വെറുതെ പറയുന്നു. ഇതിന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ? ഇതിന് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ യഥാർത്ഥമായിട്ടേ നമുക്കറിയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് സത്യമായിട്ട് അറിയാൻ പറ്റും, സ്വപ്നമായിട്ട് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ അറിയുമ്പോഴും അയാൾ ഇതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നു. എന്താണോ ഇത് സത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥ സത്യമാണ്, ഇതൊരു പരമാർത്ഥ സത്യം അല്ല. പിന്നെ എന്താണോ ഇത് അസത്, എന്നിട്ട് ഇത് അനിത്യമാണ്. ഇതാണ് അസത് അവിദ്യാകല്പിതം എന്ന് പറഞ്ഞത്. അസത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് അനിത്യമാണ്. അവിദ്യാകല്പിതം എന്ന് പറഞ്ഞാൽ ഇത് അനിത്യമാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കും, വിചാരിക്കുന്ന പോലെ അല്ല, നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഒരു പരമാർത്ഥമല്ല, ഇത് അനിത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട എന്താണ്? ഒന്ന്, ഇത് കല്പിതമാണ് എന്ന് നമ്മൾ അറിയുന്നത് അത് ഇതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നതാണ്. അത് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ അനുഭവത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. എല്ലാവരും ഈ പ്രപഞ്ചത്തെ അറിയുന്ന എങ്ങനെ? സത്യമായിട്ട് തന്നെയാണോ? സ്വപ്നമായിട്ട് ആരും ഈ പ്രപഞ്ചത്തെ അറിയുന്നില്ല, സത്യമായിട്ട് തന്നെ അറിയുന്നത്. പിന്നെ നമ്മുടെ അറിവിന്റെ വ്യത്യാസം വരുന്ന എവിടെ? കേവലം നമ്മുടെ മനസ്സിലാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ദ്രിയ ഗ്രഹണത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇതിന്റെ തത്വത്തെ അറിഞ്ഞെന്ന് പറഞ്ഞൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതിനാരും സ്വപ്നമായും കാണത്തില്ല, ഇതിനാരും ബ്രഹ്മമായും കാണത്തില്ല. അങ്ങനെ അമ്മി പറയുന്നൊക്കെ എന്താണ്? വെറുതെ സ്വാമിമാരെ തട്ടിവിടുന്നതാണ്. ആരും മുമ്പില് ഭക്തന്മാരുടെ ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും ഇല്ല. അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഇങ്ങനെ സത്യമായിട്ട് യഥാർത്ഥമായി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലൊരു തത്വം ഉണ്ടെന്ന് മനസ്സിലാക്കും. അതിനാണ് തത്വം ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിനല്ല തത്വം ജ്ഞാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഗ്രഹിക്കുന്നതാണ്? മനസ്സുകൊണ്ട് അറിയുന്ന കാര്യമാണ് തത്വം ജ്ഞാനം എന്ന് പറയുന്നത്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം മണ്ണം നിറഞ്ഞെന്ന് വിചാരിച്ച് പാത്രം നമ്മുടെ മുമ്പിൽ നിന്ന് പറഞ്ഞങ്ങോട്ടെങ്കിലും പോവും? ഇല്ല. പാത്രം സ്വപ്നമാവും, പാത്രം ബ്രഹ്മമാവും, ഒന്നും. അതുപോലെയാണ് മനസ്സിലാക്കുന്നത്. അസത വിദ്യാകല്പിതം എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് എന്തോ ഒരു പ്രത്യേക അനുഭവം വരാനുണ്ടെന്ന് പറഞ്ഞിങ്ങനെ മുയലിന് കൊമ്പ് മുളകാൻ കാത്തിരിക്കുന്ന പോലെ ഇരിക്കും. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് കളയും. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇനി വരാനായിട്ടൊന്നും ഇല്ല. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ എന്തെങ്കിലും വെളിപാടിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നു അത് തന്നെയാണ്. ഇതിന്റെ ബോധം മാത്രം എന്നെല്ലാം പറയുന്നിടത്ത് തന്നെ പറയുന്നു. മുടിവിതിനെങ്ങിത് ഹന്ത മൂലസംയ കടൽ അജസ്രവുമുള്ള കർമ്മം മാത്രേ. ഇതിനെന്താണ് ഒരു അവസാനം? ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഇതിങ്ങനെ തന്നെ ഇനി ഭാവി കാലത്തും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും മുടിവ് ഇതിനാണ്. ഇതിനെന്താണ് ഒരവസാനം? ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് അതിന്റെ തത്വത്തെ പറയുന്നതാണ്.